ലട്ടഹ ശത്രുശാനചോ അപ്രഥമാ സമാനാധികരണേ. അപ്രഥമാന്തേന സമാനാധികരണേ ലടഹേതോ വാസ്ഥ ശബാദി പജന്തം ചൈത്രം പശ്യ. ഈ സൂത്രം ഇരിക്കുന്ന എന്താണ്? ലടഹ ശത്രുശാനചോ, നിഷ്ഠ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതെന്നാണ് ശത്രുശാനസ്. പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ധാരാളം ഉപയോഗിക്കുന്നു, പ്രധാനം ഭാഷയിൽ ധാരാളം പ്രയോഗമുള്ളതാണ്. അപ്രഥമാന്തേന സമാനാധികരണെ, അത് തൽക്കാലം വിടുക. അപ്പോൾ അതിൻ്റെ പ്രക്രിയ നോക്കണം. ലട്ട ഏതോ വാസ്തഹ, ലട്ടിന് ഇത് രണ്ടും വരുന്നു. ഏതൊക്കെയാണ്? ശത്രുശാനസ്. നേരത്തെ ലട്ടിനെങ്ങനെയാണോ കാനച്ചും കൊസുവും വന്നത്, അതധികം പ്രയോഗത്തിലില്ലാത്തതാണ്. പക്ഷെ ഇതങ്ങനെയല്ല, ലട്ടിന് അതുപോലെ തന്നെ ശത്രും ശാനച്ചും വരുന്നു. ലട്ടിന് വരുന്നുണ്ട് എന്താ പ്രയോജനം? വർത്തമാനാർത്ഥം വരുന്നു. ലട്ടിന് വന്നുകൊണ്ട് എന്തായി? ഭൂതാർത്ഥം. ഇവിടെ ഉദാഹരണം, പച്ചൻ ചൈത്ര. ഇവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണമല്ല, ഞാൻ മാറ്റി പറയുക. പച്ചൻ ചൈത്ര, അത് പറഞ്ഞാലേ എളുപ്പം മനസ്സിലാകത്തുള്ളൂ. ഇവിടെ പച്ചഷ് പാക്കേ, അതിൻ്റെ രൂപം എങ്ങനെയാണ്? പച്ചത്തി, അത്രേ ഉള്ളൂ. പച്ചത്തി അല്ല, വേറെ ഏത് രൂപമുണ്ട്? പച്ചത്തേന്നുണ്ടോ? പച്ചത്തേന്നുണ്ടോ? ഉണ്ട്. ഊഹം പറഞ്ഞാൽ പോരെ, ധൈര്യമായിട്ട് പറയണം. എന്തുകൊണ്ടാ രണ്ട് രൂപം വന്നത്? അതെന്തുകൊണ്ടെന്നാ ചോദിച്ചത്? എന്തെന്നാ പറഞ്ഞ്? എന്തുകൊണ്ട് രണ്ട് രൂപം വന്നു? അതിന് ഉത്തരം, നേരെയുള്ള ഉത്തരം പറയണം. എന്തുകൊണ്ട് ഉപയോഗതിയായി? സ്വരുതയത്തായതുകൊണ്ട്. അത് പറയണം, അറിയാം എന്നുള്ളത് നേരെ പറയണം. സ്വരുതയത്തായതുകൊണ്ട്. അതാ അത് ഉത്തരം പറഞ്ഞാലേ അറിയാ അറിയില്ലേ എന്നറിയത്ത്. സ്വരുതയത്താണ്. രണ്ട് രണ്ടും വന്നു. സ്വരുത്ത് അഞ്ചിത കർത്തൃഭിപ്രായേ ക്രിയാഫലേ, അതനുസരിച്ച് രണ്ടും വരാം. ഇപ്പൊ പച്ച ധാതുവിൽ നിന്ന് ലടഹ ശത്രുശാനച്ചോ പ്രകാരം ലട്ടിന്റെ സ്ഥാനത്ത് ശത്രു വരുന്നു. അപ്പൊ ആദ്യം എന്ത് വരണം? ലട്ട് ഏ സൂത്രം ആദ്യം പച്ചധാതു പരത്തിൽ വർത്തമാനെ ലട്ട്. അപ്പൊ എന്തായി? പച്ച് ലട്ട്. അവിടെ ഈ സൂത്രം നിന്നും ലട്ടഹ ശത്രുശാനച്ചോ അപ്രഥമ സമാനാധികരണ എന്ത് വരുന്നു? ശത്രുവിന്. ശത്രുല് ശകാരയുത്താവുന്നു, ഋകാരയുത്താവുന്നു, ശേഷിക്കുന്നു അത്ത്. അപ്പൊ എന്തായി? പച്ച് അത്ത്. പിന്നെ ലട്ടെന്ന് പറയുന്നത് കൃത അധികാരത്തിലായതുകൊണ്ട് ശത്രു എന്ന് പറയുന്നതും കൃത്താണ്. സ്ഥാനുവിനാദം കൃത്താണ്. പിന്നെ ഇവിടെ പജ്ജധാതുവിൽ നിന്ന് ശത്രു വന്ന്, ശത്രു എന്ന് പറയുന്നത് ശിത്താണ്. ശിത്തായോണ്ട് എന്താ പ്രത്യേകത? തിങ്സ് സർവധാതു എന്ന് പറയുന്നു. പിന്നെ ചോദ്യം, ഇത് പരസ്യമേതമാണോ ആത്മനിയമതമാണോ എന്നാണ്. ഏതാണ്? പരസ്യമേതമാണോ ആത്മനിയമതമാണോ? എന്തുകൊണ്ട്? ദഹപരസ്യമേതം പരസ്യമേതമാണ്. പരസ്യമേതമാകുന്നതുകൊണ്ട് എങ്ങനെയുള്ള ധാതുകൾ തന്നെ വരത്തുള്ളൂ? ആത്മനിഗത നിമിത്തം ഇല്ല എന്ന് പറഞ്ഞത് ഉഭയപദിയാണ്. പക്ഷെ സ്വരുതഞ്ജിത കർത്തൃപ്രയ ക്രിയാഫലം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആത്മനിഗതം വരാം. വരാത്ത പക്ഷത്തിൽ ഏ സൂത്രം വരുന്നു? ശേഷാത്കർത്തരി പരസ്യം. ഇതൊക്കെ പഴയ കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്ത് വരുന്നു? പച്ചിൽ നിന്ന്, പച്ച ധാതുവിൽ നിന്ന് ശത്രു വന്നു. അതൊക്കെ പ്രത്യേകം ഓർക്കണം. ഇത് ചിത്താണ്, ചിത്താണ് സർവധാതുവാണ്, ആദേശമായ എന്നിട്ട് പരസ്യമാണ്, ശേഷാത്കർത്തരി പരസ്യമാണ്. ലട്ട് വന്നിരിക്കുന്നത് കർത്തൃർത്ഥത്തിലാണ്. ഇതെല്ലാം അറിഞ്ഞിരിക്കണം. പച്ചിൽ നിന്ന് പരസ്മേതമായ ശത്ത് പരത്തിൽ ഒന്നായ സൂത്രം വരും. കർത്തരിശപ്പോരും. എന്താണ് അതിൻ്റെ വൃത്തി? കർത്തരർത്തെ സർവധാതുകയെ പെരെ. അതുകൊണ്ടാണ് ആദ്യം സർവധാതുകത്തിൻ്റെ കാര്യമെല്ലാം പറഞ്ഞത്. അത് ഇവിടെ ശ്രദ്ധിക്കണം. ഏത് ഗണത്തിൽപ്പെടുന്നോ അതനുസരിച്ച് വികരണം പരത്തി വരും. ഭൂഹാദിയിലായതുകൊണ്ട് ചപ്പ്, അതാദിയിലാണെങ്കിൽ ചപ്പ് വന്നിട്ട് ചപ്പിന് ലുക്ക് വരും. ജ്യോതിയിലാണെങ്കിൽ ശ്ലൂ വരും. നമ്മറന്നു പോയി. തനാദികളാണെങ്കിൽ എന്ത് വരും? ക്രിയാദിയാണെങ്കിൽ, ദിവാദിയാണെങ്കിൽ, സ്വാദിയാണെങ്കിൽ ശുനു. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ വികരണങ്ങളെല്ലാം വരും. എന്തുകൊണ്ട്? പരത്തിലിരിക്കുന്നത് സർവധാതുമായതുകൊണ്ട്. ഇവിടെ ശപ്പ് വരുന്നു, ശപ്പിൽ ആശേഷിക്കുന്നു. അപ്പൊ എന്തായി? പച്ച് ആ അത്, പച്ച അത്ത് എന്നിരിക്കുന്നിടത്ത് എന്തുവരും? പച്ച പ്രാതിസഞ്ജ വരുന്നു. എങ്ങനെ? കൃദ്ധസമാസാവസ്ഥ. പരത്തിൽ എന്തുവരുന്നു? സു വരുന്നു. പജത്ത് സു എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. ഓഹിതജാം സർവനാമസ്ഥാനേ അധാതുഹോ. ഉഗിത്തായത് എങ്ങനെ? ശത്രുകാരായതുകൊണ്ട് ഉഗിത്തായി. ഉഗിത്തായതുകൊണ്ട് പജത്ത് സു എന്നിരിക്കുമ്പോ ഉഗിതജാം സർവനാമസ്ഥാന അധാതുഹോ. നുമ്മൂന്നായ സൂത്രം വരുന്നു. ബിന്ദുചന്ദ്യാത്ര. അപ്പൊ എവിടെ വരും? പച്ച പച്ച പച്ചന്ന് പരത്തിൽ സൂചിക്കുമ്പോ എന്ത് വരുന്നു? പതരത്തിൽ സൂചിക്കുമ്പോ എന്ത് വരുന്നു? കാലിംഗ്യാഭ്യത്തിൽ വാസ്തുശാലത്വങ്ങൾ സുപോയി. പിന്നെ സമയോഗാന്തത്തിൽ ലോകമൊന്നും ശേഷിക്കുന്നത് പച്ചൻ. എന്തുകൊണ്ട് അവിടെ പുതാതീർഘം വരാത്തത്? യാസൂത്രപ്രകാരമാണ് ഉപദാലോം വരേണ്ടത്. അത് വരത്തില്ല. അത് ഉദാഹരണ ഉപദാദീർഘം ഇരിക്കുന്നു. സർവനാമസ്ഥാന അതിവിടെ വരുന്നില്ല. എന്തുകൊണ്ട്? അങ്ങനെ സമയോഗാന്തമായതുകൊണ്ട് അതിന് വരാൻ പറ്റില്ല. പിന്നെ ഉപദാദീർഘം ഇരിക്കുന്ന യാസൂത്രമാണ് അത്വസന്ദേശ അതാതു. അത് വരുന്നില്ല. എന്തുകൊണ്ട്? അത്വന്തമല്ല. ശത്രന്ത അത്വന്തമല്ല. അതുകൊണ്ട് അങ്ങനെ വരത്തില്ല. അപ്പൊ പച്ചൻ പച്ചന്ത് പച്ചന്തൗ. അവിടെ എന്തുവരും? പച്ചന്തൗ എന്നുള്ളടത്ത് ശബ്ദാന്ത ജലി മനുസ്വാരസ്യ പരസവർണം എന്നിട്ട് വീണ്ടും എന്ത് തന്നെ വരും? പച്ചൻ പച്ചന്തോ പച്ചന്തം പച്ചന്തോ പച്ചത്ത. അവിടെ എന്ത് വരുന്നില്ല? അപ്പോ ഇവിടെ പച്ചത്തി എന്നുള്ള സ്ഥാനത്താണ് എന്ത് വന്നത്? പച്ചൻ വന്നത്. പച്ചത്തി എന്ന് പറഞ്ഞാൽ അറിയാം, ചൈത്ര പച്ചത്തി. അവിടെ തിങ്ങന്തം ആയതുകൊണ്ട് ക്രിയക്കാണ് പ്രാധാന്യം. ചൈത്ര പച്ചത്തി. പക്ഷെ ഇവിടെ പറയുന്ന ലട്ടിന്റെ സ്ഥാനത്താണ് ശത്രു വന്നിരിക്കുന്നത്. അപ്പോ ഇത് ലട്ടിന്റെ സ്ഥാനത്ത് വരുമ്പോ ഇവിടെ പറയുന്നു പച്ചൻ ചൈത്ര എന്ന് പറയുന്നു. പച്ചൻ ചൈത്ര, ചൈത്രൻ പാകം ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താ രണ്ടും തമ്മില്? ചൈത്രൻ എന്ന് പറയുന്നത് പാകകർത്താവാണ്, അങ്ങനെയല്ലേ പറയുന്നു? പച്ചൻ ചൈത്ര, ചൈത്രൻ എന്ത് ചെയ്യുന്നവനാണ്? പാക കർത്താവിനെയാണ് ചൈത്ര ശബ്ദം പറയുന്നത്. അവിടെ അതിന് പ്രത്യേകമൊന്നുമില്ല. പക്ഷെ പച്ചനോട് ചേർത്ത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും പാകം ചെയ്യുന്നത് ചൈത്രനാണ്. ഇനി പച്ചനെന്ന് പറയുന്നതോ, ഇവിടെ കർത്തൃർത്ഥത്തിൽ ലട്ട് വന്നിട്ട് അതിലാണ് ശത്രു വന്നു. അപ്പൊ പച്ചനെന്ന് പറയുന്നു എന്തിനെ പറയുന്നു? പാക കർത്താവിനെ കുറിച്ച് പറയുന്നു. അപ്പൊ ഇവിടെ രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ. അത് ശത്രുന്ധത്തിനോട് അന്വയിക്കുന്ന ശബ്ദം എന്തിനാണോ പറയുന്നു അത് തന്നെയാണ് ശത്രുന്ധവും പറയുന്നു. അതുകൊണ്ട് ശത്രുന്ധം എങ്ങനെ വരുന്നു? എപ്പോഴും ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്ന രീതി വരുന്നു. പച്ചൻ ചൈത്ര, പഠൻ ചൈത്ര, ഹസൻ ചൈത്ര, ഗച്ഛൻ ചൈത്ര, രുദൻ ചൈത്ര. അപ്പോൾ ഇവിടെ ശത്രുന്ധം സുബന്ധമായി. പജതൈ എന്ന് പറയുന്നിടത്ത് എന്താണ്? തിങ്ങന്ധം. ഇവിടെ എന്തായി? സുബന്ധമായോണ്ട് എന്ത് വരുന്നു? നാമത്തിൻ്റെ വിശേഷണമായി വരും. എന്നാ അത് അർത്ഥം ഒന്ന് എന്ന് പറയും. പജിക്കുന്നവനെ തന്നെയാണ്, ആരാണോ പാകം ചെയ്യുന്ന അവനെ തന്നെയാണ് എന്ത് പറഞ്ഞത്? പച്ചൻ. പഠൻ, പഠിക്കുന്നവനെ പഠൻ. അപ്പോൾ ഒരാളുകൂടെ അവിടെ കാണും. എന്നുവെച്ചാൽ പച്ചൻ എന്ന് പറയുന്നതിനോട് കൂടി ചേർന്ന് ഒരു പ്രഥമാന്തം കൂടെ കാണും എപ്പോഴും. ഇനി പ്രഥമാന്തം വേണമെന്ന് നിർബന്ധമില്ല. പച്ചന്തം ചൈത്രം, പച്ചത ചൈത്രേണ, പച്ചത്തെ പച്ചത്ത, പച്ചത്ത പച്ചത്തി, ഇങ്ങനെ ഉപയോഗിക്കും സർവത്ര. അതിന് നിയമമില്ല. എങ്ങനെയാണോ ഏത് വിഭക്തിയന്തത്തോടുകൂടി ഉപയോഗിക്കണമെന്നില്ല, ഏത് വിഭക്തിയന്തത്തോടുകൂടി ഉപയോഗിക്കാം. പ്രഥമ മുതൽ സപ്തമി വരെ ഏതിനോടുകൂടി ഉപയോഗിക്കാം, വിശേഷണമായിരിക്കും. അപ്പോൾ ഏത് വിഭക്തിയന്തമാണോ ഇതിനോടുകൂടി ചേർത്ത് ഉപയോഗിക്കുന്നത്, രണ്ടിൻ്റെ അർത്ഥം ഒന്നായിരിക്കും, വാച്യം ഒന്നായിരിക്കും. എന്നുവെച്ചാൽ രണ്ടും തമ്മിൽ സമാനാധികരണം ആയിരിക്കും. സമാനം അധികരണം യസ്യ, ഇത് സമാനാധികരണമായി പ്രയോഗിക്കുന്നു എന്ന് പറഞ്ഞതാണ്. സമാനമായ വാച്യമായിരിക്കും. ഇപ്പൊ പ്രഥമ മുതൽ സപ്തമി വരെ ശത്രുന്ധം സമാനാർത്ഥത്തിൽ ഏതൊരു നാമപദത്തോടും ചേർത്ത് ഉപയോഗിക്കുക. അങ്ങനെ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് പക്ഷേ? പാണിനിയുടെ അഭിപ്രായത്തിൽ ഇത് പ്രഥമയോടുകൂടി ചേർത്ത് ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? പാണിനിയുടെ കാലത്ത് അങ്ങനെ ഒരു ഉപയോഗം ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അതിനെ പാണിനി കണക്കാക്കുന്ന എങ്ങനെ? അപശബ്ദം. അതുകൊണ്ട് പാണിനിയുടെ കാലത്തും ഉണ്ടായിരുന്നിരിക്കണം. കാരണം മഹാഭാരതത്തിലും രാമായണത്തിലും സർവത്ര എല്ലായിടത്തും പ്രഥമ സമാനാധികരണമായി എന്ന് വെച്ചാൽ പ്രഥമാന്തത്തോട് ചേർത്ത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പാണിനി പറയുന്ന എന്താണ്? അപ്രഥമ സമാനാധികരണേ എന്ന് പറഞ്ഞാൽ പ്രഥമാന്തം ഒഴിയുള്ളതിനോട് ചേർത്ത് ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ പചൻ ചൈത്ര എന്ന് ഉപയോഗിക്കാൻ പാടില്ല, പചന്തം ചൈത്രം തുടങ്ങി ബാക്കി ഉപയോഗിക്കാം. പക്ഷേ സർവത്ര എല്ലായിടത്തും പ്രഥമാന്തത്തിൽ ഇത് ഉണ്ടായിരിക്കെ പാണിനി എന്തുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു? ഇപ്പൊ രണ്ട് സാധ്യതയുള്ളു. ഒന്നുകിൽ പാണിനിയുടെ കാലത്ത് ഇത് അങ്ങനെ ഉപയോഗിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്നതിനെ പാണിനി അപശബ്ദമായാണ് പരിഗണിച്ചിരുന്നത്. അതുതന്നെ ഇന്നിപ്പോ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മഹാഭാരതത്തിലെല്ലാം ധാരാളമുണ്ട്. കുറുവന്നേ ഹേവ കർമാണി ജിജി വിഷേശതം സമാഹ അല്ലല്ലേ, കുറുവന്നാപ്നോതികിൽ വിഷം, ഇങ്ങനെയൊക്കെ അല്ലേ? എന്താണോ സ്പർശൻ ജഗ്രൻ ശ്വസൻ സ്വപൻ അല്ലേ, ധാരാളം പ്രഥമാന്തത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. മഹാഭാരതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാചീനമേ. പക്ഷെ എന്നാലും പാണിനി ചില കാര്യങ്ങളിൽ പാണിനിക്ക് ഇങ്ങനെ ചില നിർബന്ധങ്ങളുണ്ട്. പക്ഷെ പാണിനിയെ വ്യാഖ്യാതാക്കളെല്ലാം പറയുന്നു അങ്ങനെ അപ്രഥമാസമാനാധികരണം എന്ന് പറയേണ്ട കാര്യം ഇല്ല. പക്ഷെ പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ പാണിനി പറഞ്ഞു പോയില്ലേ? ലഡാശാദൃജാനത്വ അപ്രഥമാസമാനാധികരണേ എന്ന് വ്യക്തമായി പറഞ്ഞില്ലേ? പ്രഥമാന്തമായിട്ട് ചേർത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ പറഞ്ഞതിനെന്ത് സമാധാനം? വ്യാഖ്യാനം, വേറെ വഴിയൊന്നുമില്ല. വ്യാഖ്യാനത്തിൽ അങ്ങനെ പറയുന്നത് പാണിനിയുടെ അഭിപ്രായത്തിനും തെറ്റല്ല എന്ന് വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തും. അതാണ് വൈയാകരണന്മാരെ സംബന്ധിച്ചിടത്തോളം വ്യാഖ്യാനിച്ച് എന്ത് ശരിപ്പെടുത്തി കളയും? ഏത് ശബ്ദം ശരിയാണെന്ന് പറഞ്ഞാലും ശരിയല്ലാതെയാക്കും, ശരിയല്ല എന്ന് പറഞ്ഞാലും ശരിയാക്കും. അതുകൊണ്ട് ഇതിന്റെ ഉദാഹരണത്തിൽ അപ്രഥമാന്തേന സമാനാകീർണേ ലടഹേതു വാസ്തഹ എന്ന് പറഞ്ഞിട്ട് ശബാദി പഞ്ചന്തം ചൈത്രം പശ്യ പ്രഥമാന്തത്തെ ഉദാഹരണം കൊടുത്തില്ല, കൊടുക്കാൻ പാടില്ല. പാണിനിയുടെ നിയമം അനുസരിച്ച് ദ്വിതീയാന്തവുമായിട്ട് ചേർത്തേ ഉപയോഗിക്കാവുള്ളൂ. ഇവിടെ പ്രഥമാസമാനാധികരണേ ന പ്രഥമാസമാനാധികരണേ അപ്രഥമാസമാനാധികരണേ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ സമാനാധികരണം എന്ന് പറയുന്നതിന് ഇത്രയേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞത് എന്താണോ, ആദേശം വരുമ്പോൾ മറ്റൊരു പ്രഥമാന്തത്തിന് വിശേഷണമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ രണ്ടും ഒരർത്ഥത്തിൽ വരുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ പചൻ കർത്താവായി വരുമ്പോൾ കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു ശബ്ദത്തോട് കൂടി ചേർത്ത് അഭേദമായി ഉച്ചരിക്കാൻ പാടില്ല. ഇതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടിവിടെ ഭരതരാജ പണ്ഡിതരും അതിനെ മാനിച്ചുകൊണ്ട് പചന്തം ചൈത്രം പശ്യ എന്ന് പറഞ്ഞു. അപ്പോൾ പചൻ ചൈത്ര അസ്ഥി അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് പചന്തം ചൈത്രം പശ്യ ഇവിടെ കർമ്മമാണ്, ചൈത്രൻ കർമ്മമാണ്, അതിൻ്റെ വിശേഷണമായി ഉപയോഗിച്ചു പചന്തം. രണ്ടും പാകകർത്താവ് തന്നെയാണ്, പചിക്കുന്നവൻ തന്നെയാണ് ചൈത്രൻ, ചൈത്രൻ തന്നെയാണ് ഭജിക്കുന്നവൻ, പാകകർത്താവിനെയാണ് ഇവിടെ പറയുന്നത്. എങ്ങനെ? എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്, ഉപയോഗിച്ചല്ലേ പറ്റൂ. പണ്ണി വ്യാഖ്യാതാക്കൾ എല്ലാവരും ഉപയോഗിക്കുന്നത് എങ്ങനെ? പ്രഥമ വ്യക്തി ഉപയോഗിക്കും. ഉപയോഗിച്ചാലേ പറ്റൂ. പണിനിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം. വ്യാഖ്യാതാക്കൾക്ക് എങ്ങനെ അനുസരിക്കാൻ പറ്റും? ഭാഷയിൽ പ്രയോഗമില്ലേ? പണിനി പറഞ്ഞെന്ന് വിചാരിച്ചും ഭാഷയിൽ പ്രയോഗമുണ്ടെങ്കിൽ, മഹാഭാരതത്തിൽ പ്രയോഗമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതിനെ സാധൂകരിക്കാൻ വേണ്ടി പിന്നെ എന്ത് ചെയ്യും? പാണിനിയെ വ്യാഖ്യാനിക്കും. പാണിനിയെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് പാണിനി പറഞ്ഞ് അതല്ല ഇതാണെന്ന് വരുത്തി തീർക്കും. പഴയ സമ്പ്രദായം അതാണ്. പാണിനി അങ്ങനെ പറഞ്ഞെങ്കിലും, പാണിനി അങ്ങനെ പറഞ്ഞതല്ല, പാണിനി അങ്ങനെ പറഞ്ഞതെങ്കിലും, പാണിനി അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, പാണിനി അങ്ങനെ പറഞ്ഞെങ്കിലും, പാണിനി അങ്ങനെ പറഞ്ഞില്ല എന്ന് നമുക്ക് കണക്കാക്കാം. പാണിനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പാണിനി അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കും. വാർത്തകാരന് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ ഇങ്ങനെ പറഞ്ഞു അതന്നെ. അതിപ്പം ഇതിനെ സംബന്ധിച്ച് പിന്നെ പ്രമാണമായി കാണുന്നത് എന്താണ്? ഭാഷ്യമാണ്. ഭാഷ്യത്തിൽ വരുമ്പം അവിടെ പറഞ്ഞിരിക്കുന്നു എന്താ വാർത്തകം അല്ലെന്നും തിരിച്ചറിയാൻ പറ്റില്ല. വാർത്തകം എല്ലായിടത്തും തിരിച്ചറിയാൻ പറ്റില്ല. അത് വാർത്തകമാണോ ഭാഷ്യ വാക്യമാണോ എന്നും തിരിച്ചറിയാൻ പറ്റും. അതങ്ങനെ പറയാൻ പറ്റുമോ? പ്രയോഗമുള്ളപ്പോ പറയാൻ പറ്റില്ലല്ലോ. അതെങ്ങനെ ശരിയാക്കാന്നുള്ളത് ഇദ്ദേഹം തന്നെ പറയും. ആര് പല രീതിയിൽ ശരിയാക്കുന്നുണ്ട്. വാ എന്നുള്ളതിനെ അനുവർത്തിച്ചിട്ട് ഓസ്ഥിത ഭാഷയാണ്, അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പല അഭ്യാസങ്ങളും പറയുന്നുണ്ട്. പലതരായ പണ്ഡിതർ ശരിയാക്കുന്നുണ്ട്. അപ്പൊ ഇത് ശത്രുത്വത്തിന്റെ കാര്യം ഇങ്ങനെയായി. പറഞ്ഞത് ശത്രുവിനും ശാനച്ചിനും ഈ നിയമമുണ്ട്. മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ അങ്ങനെ പറയും, പച്ചൻ ക്ഷേത്ര എന്ന് പറഞ്ഞാൽ പാകം ചെയ്യുന്നവനായ ചൈത്ര വർത്തമാനം വന്നുണ്ട് അങ്ങനെ പറയും. പിന്നെ ശാനച്ച്, ശാനച്ചിന്റെ പ്രത്യേകത എന്താണ്? ശത്രു നിന്നുള്ള വ്യത്യാസം എന്താണ്? അതിന് ആനയാണോ? അതിനെന്തോ ആനയായോണ്ട് എന്താ പ്രത്യേകത? ആത്മനേപദമാണ്. ആനയെന്നുള്ളത് ഒരു പ്രത്യേകതയല്ല, ആനയാണല്ലോ. പക്ഷെ തങ്ങാനോ ആത്മനേപദം, അതുകൊണ്ട് എന്തോ വരുന്നു സ്വരുതഞ്ഞിത കർത്തൃപ്രായ ക്രിയാബലെ. പിന്നെ പിന്നെ പോയി ബാക്കി അനുദാത്തങ്ങിത ആത്മനിവദം എന്നുവെച്ചാൽ അനുദാത്ത ഇത്തായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങിത്തായിരിക്കണം, അല്ലെങ്കിൽ സ്വരുതയത്തായിരിക്കണം, അല്ലെങ്കിൽ ഇഞ്ഞിത്തായിരിക്കണം. എന്നാൽ മാത്രമേ ആത്മനിബദ്ധമായ ശാനച്ച് വരത്തുള്ളൂ. ഇവിടെ പച്ചധാതുവിൽ നിന്നാ ശാനച്ച് വരാൻ എന്തുകൊണ്ട്? സ്വരതയത്തായതുകൊണ്ട്. സ്വരതയത്തായതുകൊണ്ട് കർത്തൃപ്രായ ക്രിയാവിലെ ആത്മനിബദ്ധം വരാം. അതുകൊണ്ട് പച്ചധാതുവിൽ നിന്ന് രണ്ടും വരും, പച്ചൻ എന്നും വരുന്നു, പച്ചമാന എന്നും വരുന്നു. ശത്രു വരുന്നു, ശാനച്ചും വരുന്നു. അർത്ഥവ്യത്യാസമില്ലാതെ പ്രത്യേകം മനസ്സിലാക്കണം. ഇപ്പോ പച്ച ധാതു എന്ത് വന്നു? ശാനിച്ചു വന്നപ്പോ എന്ത് വന്നു? പച്ച് ആന. പച്ച് ആന എന്ന് പറയുന്നത് ശാനിച്ചെന്താണ്? തിങ്ഷിത് സർവധാതുവായുണ്ടെന്ന് വരുന്നു. ലട്ടിന്റെ സ്ഥാനത്താണ് വന്നത്. അതുകൊണ്ട് എന്ത് വന്നു? ഒന്നും വന്നില്ല. കർത്തരി എന്താ പേടി? കർത്തരി ശപ്പം എന്ന് പറയുന്നു. പച്ച് ആ ആനന്നിടത്ത് എന്ത് വരുന്നു? പച്ച ആന, പച്ച ആന എന്നിരിക്കുന്നു. അപ്പോ വരുന്നു അവിടെ. അങ്ങനെ വരുമ്പം നോക്കണം എന്താണോ അവസാന ദീർഘ വരം. പക്ഷെ പാളിനി വേറെ ഏതെങ്കിലും സൂത്രം വിധിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. പച്ച ആന എന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? ആനെ മുക്ക്. അതന്താംഗസ്യ മുഖ ആകാംക്ഷ്യാത് ആനയെ പെരെ പച്ചമാനം ചൈത്രം പശ്യ. അദന്തമായ അംഗത്തിന് എന്തുവരുന്നു? മുക്ക് വരുന്നു. മുക്ക് ഇപ്പോ ആന ആനപരമിരിക്കും. ഇവിടെ അതന്തമായി ഏത് പച്ച, അത് പച്ച എന്ന് പറയുന്ന അംഗവുമായി. എന്തുകൊണ്ട് അത് അംഗമായി? യസ്മാത് പ്രതിവീതി തഥാതി പ്രത്യ അംഗമെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പച്ച എങ്ങനെ അംഗമായി എന്നാണ്. ആന പരത്തിലുള്ളപ്പോ അതാണ് അവിടെ എന്ത് പറഞ്ഞത് സൂത്രത്തിൽ? സൂത്രത്തിൽ പച്ച അംഗമാകുന്നതിന് വേണ്ടി ആ സൂത്രത്തിൽ എന്ത് പറഞ്ഞു? അംഗം ഇരിക്കുന്ന സൂത്രത്തിൽ അംഗസഞ്ജ വിധിക്കുന്ന സൂത്രത്തിൽ എന്ത് പറഞ്ഞു? എന്ന് പറഞ്ഞാ മതിയോ? സൂത്രത്തിൽ എന്ത് പറഞ്ഞു എന്നാണ്. സൂത്രത്തിൽ തദാതിഗ്രഹണം അതിന് വേണ്ടിയിട്ടാണ്. തദാതി യോ യസ്മാത് പ്രിയതേ തദാതി ശബ്ദസ്വരൂപം തസ്മിൻ പ്രത്യേ അംഗസഞ്ജം സ്യാത്. ഭവ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അംഗസഞ്ജ വരുന്നത് പോലെ തന്നെ ഇവിടെയും. അപ്പോ ആന പരത്തിയിരിക്കുമ്പോൾ ഭവയ്ക്ക് എന്തു വന്നു? ഇവിടെ പച്ചയ്ക്ക് എന്തു വന്നു? അംഗസഞ്ജ വന്നു. മുക്ക് കിത്തായോണ്ട് മുക്ക് വന്നാൽ എവിടെ വരും? ഏതിന്റെ അന്ത്യത്തിൽ? ഏതംഗം? പച്ചയുടെ പരത്തിൽ വരും. മുക്കിൽ കകാരം വിത്തായി പോയി, അകാരം ഉച്ചാരണ അടുത്തും പോയി, ശേഷിക്കുന്ന എന്താണ്? പച്ച മു ശപ്പിന്റെ പച്ച മുക്കിലമ് പച്ച മു ആന പച്ചമാന. പച്ചൻ എന്ന് പറയുന്ന അർത്ഥം തന്നെ, അർത്ഥ വ്യത്യാസമൊന്നുമില്ല. പച്ചമാന ചൈത്ര അസ്ഥി പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന ചൈത്രൻ ഉപയോഗിക്കുന്നു. പച്ചമാന ചൈത്ര പച്ചമാനം ചൈത്രം പച്ച മാനേന ചൈത്ര പച്ച മാനായ ചൈത്രായ പച്ച ചൈത്ര പച്ചമാനസ്യ ചൈത്രസ്യ പച്ചമാനേ ചൈത്ര. അദന്തമായതുകൊണ്ട് സർവത്ര ചൈത്രശബ്ദം പോലെ തന്നെ വരുന്നു. ഇവിടെയും പച്ചമാന ശബ്ദവും ചൈത്രശബ്ദവും കൂടി ഒന്നിനെ ബോധിപ്പിക്കുന്നു പാകകർത്താവിന്, സമാനാധികരണം. പക്ഷെ പാണിനിയുടെ അഭിപ്രായത്തിൽ പച്ചമാന ചൈത്ര എന്ന് പ്രയോഗിക്കാൻ പാടില്ല. എവിടെ മുതലേ പാടുള്ളൂ? ദ്വിതീയ മുതൽ. അതാണ് ഇവിടെ ഉദാഹരണം കൊടുത്തത്. അതന്താംഗ സിംഹമാകുമസ്യാത് ആനേവരെ പച്ചമാനം ചൈത്രം പശ്യ, അങ്ങനെ പ്രയോഗിക്കാം. പ്രഥമ വിട്ടയ്ക്കുക. ആരെങ്കിലും ഇനി പ്രയോഗിച്ച് പോയാൽ അപ്പൊ ശബ്ദമാണ്. ഭാഷയിൽ ധാരാളം പ്രയോഗിക്കുന്ന ഒരു ശബ്ദം പാണിനിയുടെ അഭിപ്രായത്തിൽ അപശബ്ദമാണ്, പ്രയോഗിക്കാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് പാണിനിക്ക് സമ്മതമാണ്. അതിനടുത്ത് പറയുന്നത് ലടിത്തി അനുവർത്തമാനെ പുനർലഗ്രഹണാത് പ്രഥമ സമാന സമാനാധികരണ്യേവി ക്വചിത്. ലടസദൃശാനജോ അപ്രഥമ സമാനാധികരണം എന്ന് പറയുന്നത് 124 ആണെങ്കിൽ 123 ഏതാണ്? വർത്തമാനെ ലട്ട്. തൊട്ടു മുമ്പിൽ ലട്ട് പറഞ്ഞിരിക്കുക, ഇവിടെ ലട്ട് പറയേണ്ട കാര്യമുണ്ടോ? തൊട്ടു മുമ്പിൽ ലട്ട് പറഞ്ഞിരിക്കുക, ഇവിടെ ലട്ട് പറഞ്ഞത്. അപ്പൊ എന്തെങ്കിലും വിശേഷിച്ച കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ കാര്യം? പ്രഥമ സമാനാധികരണ്യത്തിലും പ്രയോഗിക്കാം. ക്വചിത്, അങ്ങനെ ചിലയിടത്തൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് പാണിനിയുടെ അഭിപ്രായമുണ്ട് എന്നാണ്. പാണിനിയുടെ അഭിപ്രായവും അത് തന്നെ. എന്താണ്? എവിടെയെങ്കിലും പ്രഥമ സമാനാധികരണത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പാണി ഈ സൂത്രത്തിൽ എന്ത് പറഞ്ഞത്? ലട്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ലട്ടെന്ന് പറഞ്ഞു? അതാണ് ലടുത്തി അനുവർത്തമാനേ. ലട്ടെന്ന് പറയുന്ന അനുവർത്തിക്കാൻ വന്നിരിക്കെ പുനർലഡ്ഗ്രഹണം. എവിടെയാണ് പുനർലഡ്ഗ്രഹണം? ലടശദൃശാനച്ചോ അപ്രഥമ സമാനാധികരണം എന്ന് പറയുന്നിടത്ത് ലഡ്ഗ്രഹണാത് പ്രഥമ സമാനാധികരണേവി കൊച്ചി. ചിലടത്ത് അങ്ങനെയും പ്രയോഗിക്കുന്നുണ്ട്. എവിടെ പ്രയോഗിച്ചിരിക്കുന്നു? ഇവിടെ പചൻ ചൈത്ര എന്നൊന്നും പറയുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് പറഞ്ഞില്ല? അങ്ങനെ ഒരു ഉദാഹരണം ഇല്ല. ഉള്ളതേ പറയാൻ പറ്റും. ഉള്ളത് ഏതാണ്? സന്ധിച്ചഹ എടുത്തു കൊടുത്തിരിക്കുന്നു. ഇല്ലാത്ത പറയാൻ പാടില്ലല്ലോ. പാണിനിയായാലും പറയാൻ പാടില്ല. ഇപ്പൊ സന്ധിജഹ എന്നൊരു പ്രയോഗത്തിൽ എന്താണ്? ഇവിടെ പ്രഥമ സമാനാധികരണത്തിൽ ശത്രുന്തം പ്രയോഗിച്ചിരിക്കുന്നു. അസുഭുവി എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് ശത്രു വന്ന അസെന്ന് പറയുന്നത് സർവത ആത്മനിയോഗമാണോ പരസ്യയോഗമാണോ? പരസ്യയോഗം. എന്തുകൊണ്ട്? ആ ആത്മനിയോഗ നിമിത്തം ഇവിടെ ഇല്ല. അതുകൊണ്ട് പരസ്യയോഗം വരുന്നു. സൂത്രം ശേഷാത്കടുത്ത് പരസ്യവേദം വന്നു. വർത്തമാനം ലട്ട് വന്നു. ലട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ വരുന്നു ലടഹ ശദൃശാനച്ചോ അപ്രഥമ സമാനാധികരണ പ്രകാരം അസുധാതുവിന്റെ പരത്തിൽ ലട്ടിന് ലട്ടിന്റെ സ്ഥാനത്ത് വർത്തമാനം ലട്ട് വന്നു. ശത്രു വന്നു. അസ് ശത്രു തിങ്സ് സർവധാതുകം കർത്തരി പൂരം സൂത്രം വരുന്നു. ആണോ ആവേശം? കർത്തരി ശപ്പ് വരുമ്പേ സൂത്രം വരുന്നു. അസ്ഥി ഏത് സൂത്രം അവിടെ വന്നത്? സ്ഥ സന്ധി. ആണോ അസ്ഥി സ്ഥ സന്ധി? അസ്ഥി എന്നിടത്തും വന്ന സെൻസോറല്ലോ. അതിപ്രവൃതിഭ്യ ശപഹ എന്തോരും ലുക്ക് വരുന്നു. ശപ്പിന് ലുക്ക് വന്നു. അപ്പൊ എന്തായി? ആസ് പരത്തിലെന്തിരിക്കുന്നു? സത് ശത്രു തിങ്ക്സിത് സർവധാതുവും ശത്രു എന്ന് പറയുന്ന അഭിത്തായുണ്ട്. എന്തുവരും? സർവധാതു അഭിത്താമം എന്തായി? ഇങ്ങിത്തായി. ഇങ്ങിത്തായി കഴിഞ്ഞാൽ എന്തോരും സ്നസൗരല്ലോപഹ. എന്താണ് എന്റെ വൃത്തി? സ്നസ് അസ്തേച്ച അതോലോപഹ അതോലോപഹ അതോലോപഹ സർവധാതുവേ നീതി. എല്ലാം ഒത്തു വരണം. ശത്രു എന്ന് പറയുന്നത് സർവധാതുവാണ്, ഞിത്താണ്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ശപ്പില്ല. അപ്പോൾ എന്തോന്നു? സ്നസോർ അലോപ്രകാരം അകാരം ലോപിച്ചു, അസിലകാരം പോയി. ശേഷിക്കുന്നത് എന്താണ്? സത്ത്. സത്ത് ഇതാണ് എത്രയോ കാലം കൊണ്ട് നമ്മൾ കേൾക്കുന്ന സത്ത്, സത്ത് ചിത്താനന്ദം എന്നൊക്കെ പറയുന്ന സത്ത്. ഇതാണ് സത്ത്. ആ സത്ത് ഈ സത്ത് തന്നെ, ഈ സത്ത് തന്നെ ആ സത്ത്. സത്തിൽ ഭേദമില്ല, അദ്വൈതം. സത്ത് പ്രാതിപതികമായി സത്തിൽ നിന്ന് സു വരുമ്പോൾ എന്ത് വരുന്നു? ഉദജാ സർവനാമസ്ഥാനെ അതാഥോഹ പ്രകാരം എന്ത് വരുന്നു? നമ്മ വരുമ്പോ എങ്ങനെ വരും? സന്ത് സുലോഭം സംയോഗാന്തലോം വരുമ്പോ എന്ത് വരുന്നു? സൻ സന്തോ സന്തഹ സന്തം സന്തോ സതഹ സദാ സദ്ഭ്യാം സദ്ഭ്യാം. അവിടെ എന്ത് വന്നു? ജലാം സദ്ഭ്യാ സദ്ഭി സതേ സദ്ഭ്യാം സദ്ഭ്യ സദ സദ്ഭ്യാം സദ്ഭ്യ സദ സദോഹോ സതാം സതി സതോഹോ സത്സു. ധാരാളം പ്രയോഗിക്കുന്നതാണ് സതി സന്തഹ സൻ ശബ്ദങ്ങളെല്ലാം. ഏത് സൻ സത്തിനുള്ള പദം ഒറ്റയ്ക്കും ഉപയോഗിക്കുന്നുണ്ടല്ലോ. വേണ്ടിയൊന്നും ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കാം. ഇപ്പൊ പറയണം, സത് എന്തിന്റെ വിശേഷണം ഉപയോഗിച്ചു? ബ്രഹ്മത്തിന്റെ വിശേഷണമായിട്ട് എന്താ കുഴപ്പം? ബ്രഹ്മ എന്ന് പറയാൻ പാടില്ല. സദ്ബ്രഹ്മ പറഞ്ഞില്ലെങ്കിലും അവിടെ ധരിച്ചുകൊണ്ട് അവിടെ എന്തുണ്ടെന്ന്. ബ്രഹ്മം സത്തത്വം എല്ലായിടത്തും മനസ്സിലാക്കും. സത്തായ അങ്ങനെ ധരിച്ചോണം. വിശേഷം എല്ലായിടത്തും പറയണമെന്നില്ല. അണ്ടർസ്റ്റുഡ്. അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. സൻ ദിജഹ ഇവിടെ എന്തായാലും ആരുണ്ട്? ദിജനുണ്ട്. ഇപ്പൊ സൻ അങ്ങനെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനെയും പ്രയോഗിക്കാം. പ്രയോഗം ഉണ്ടെങ്കിൽ അതിന് ഇവിടെ ഇതിന് വേറെയും അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ വാ അനുവർത്തിച്ചിട്ട് വ്യവസ്ഥിത വിഭാഷയാക്കി വേണ്ടി വന്നാൽ പ്രഥമാന്തത്തിൽ ഉപയോഗിക്കും. ഇങ്ങനെയൊക്കെ പല വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ ഭരതരാജ പണ്ഡിതരുടെ വ്യാഖ്യാനമാണിത്. ലട്ടെന്ന് അനുവർത്തിക്കാമെന്നിരിക്കെ ലട്ട് സൂത്രത്തിൽ ഗ്രഹിച്ചത് വിശേഷമായൊരർത്ഥത്തെ പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പ്രഥമ സമാനാധികരണ്യത്തിലും ഉപയോഗിക്കാം. ഉണ്ട് സൻ എന്ന് പറയുന്നു. പിന്നെ ഇതിൻ്റെ പുല്ലിംഗം സ്ത്രീലിംഗം നമസ്കാരം വരുന്നിടത്ത് വരുന്ന വ്യത്യാസങ്ങൾ നമ്മൾ ഇനി വിശദമായിട്ട് ചർച്ച ചെയ്യും. എന്നാലും സാമാന്യമായി പറഞ്ഞാൽ എന്താ പറയുന്നു? സ്ത്രീലിംഗത്തിൽ എല്ലായിടത്തും ഉഗിതശ്ച എന്നുള്ള സൂത്രപാര ഉഗിത്താണ്ട് നീപ്പ് വരും. നീപ്പ് വരും. ശബ്ശനോർ നിത്യം ഒരു സൂത്രം പഠിച്ചിട്ടുണ്ട്. അച്ചി നദിയോർന്നും പഠിച്ചിട്ടുണ്ട്. വാനമസഹസ്യ ഈ മൂന്ന് സൂത്രങ്ങളിലൂടെ പഠിച്ചത് നമസ്കാരങ്ങൾ ആ സൂത്രങ്ങളെല്ലാം പ്രവർത്തിക്കും. അത് നമുക്ക് പിന്നീട് നോക്കാം. നോക്കി കൊണ്ടുവന്നാൽ നന്നായിരുന്നു. ആ മൂന്ന് സൂത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു. അനന്ത നമസ്കാരങ്ങളത്തിൽ പിന്നെ നമസ്കാരത്തിൽ പൊതുവെ വരുമ്പോൾ എന്താണ്? ഈ ശബ്ദങ്ങളെല്ലാം തന്നെ ഹലന്തമാണ്. എന്തേ പച്ചൻ എന്നുവെച്ചാൽ പച്ച പ്രാതിയും പച്ചത്താണ്. അതുകൊണ്ട് നമസ്കാരത്തിൽ സുവന്നാൽ എന്ത് വരും? സുമോർണ നമസ്കാരക്ക് വരും. അതുകൊണ്ടാണ് സത് ബ്രഹ്മ എന്ന് വരുന്നു. പിന്നൊന്നും വരുന്നില്ല. പുല്ലിംഗത്തിലാണെങ്കിൽ എന്ത് വരത്തുള്ളൂ? സന്നെന്ന് വരുന്നുള്ളു. സ്ത്രീലിംഗത്തിലാണെങ്കിൽ സതീ സതീ എന്ന് വരുന്നതാണ്. ഇനി പോന്നു കഴിഞ്ഞാൽ എന്ത് വരും? സതീ. പുല്ലിംഗത്തിൽ സൺ. നമസ്കാരലിംഗത്തിൽ സത് എന്ന് വരുന്നു. പിന്നെ അതിൽ നമ്മൾ പറഞ്ഞ പ്രക്രിയകൾ സതീ സൂത്രം വരുന്നത് സതീ കൊണ്ട് പഠിച്ചത് നമ്പും സകാച്ച് ആണ് ഞാൻ പറഞ്ഞ. നിങ്ങളെല്ലാം നോക്കിക്കൊണ്ട് വന്നാൽ എളുപ്പമായിരിക്കുന്നു. ക്ലിബാതവങ്ങ സതീന്ന് വരും. പക്ഷെ പചന്തീന്ന് വരുന്ന എന്തുകൊണ്ട്? നുമ്മരോട് ശബ്ദനോർ നിത്യം നുമ്മരും പചന്തീ അങ്ങനെ വരുന്നു. അതെല്ലാ പ്രക്രിയകളും നോക്കി വെച്ചാൽ എന്റെ മൂന്നിന്റെയും വ്യത്യാസം മനസ്സിലാവും. പചന്തി പചന്ത്യോ പചന്തി സതീ സത്യോ സത്യ ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. അതാണ് ശത്രന്തം വളരെ ഉപയോഗമുള്ളതാണ്. ആ പ്രക്രിയയുടെ അറിഞ്ഞിരുന്ന വളരെ പ്രയോജനം. ഇത് സൻ സന്തോ സന്ത അങ്ങനെ വരുന്നു.